അനഹിംസാഗത്യോഹ. ലുങ്ങിന്റെ രൂപം ഹനോവധ, ലിങ്ങി ലുങ്ങിച്ച ലുങ്ങു വന്നു, ഹനയ്ക്ക് വധ വന്നു. ആ വധ ശിച്ചയിട്ട് തീത ശ്രീകാരിൽ ഉപയോഗിച്ച് പോയിട്ട് ഇടയിട്ടി ദീർഘം അതോ ലോപം ആകാര ലോപം ആ വാ ധ ഈ ഇവിടെ വധ ആയി. അതോ ഹലാതെ ലഘുഹു വൃദ്ധി വരാം വന്ന ആകാര ലോപിച്ചു പോയി. ലഘു ആകാരമുണ്ട്, വികല്പായിട്ട് വിളിച്ചു വന്നാൽ അവാധീതെന്ന് വരാം. പക്ഷെ ഇവിടെ വരുന്നില്ല, എന്തുകൊണ്ടാണെന്നാണ് ഇത് പറയുന്നത്. അതോ ഹലാദേഹ ഇതി വൃദ്ധു പ്രാപ്തായാം അജപരസ്മിൻ പൂർവൈധോ പരനിമിത്തോ അജാദേശ താനിവസ്യാദ് സ്ഥാനിഭൂതാതക പൂർവത്വേന ദൃഷ്ടസ്യ വിധൗ കർത്തവ്യേ. ഈ സൂത്രം എല്ലാ ലോക സിദ്ധാന്തമുദിയിലും ഇവിടെ ഇല്ല, ചിലതിലേ ഉള്ളൂ, ഇതിനകത്തുണ്ട്. പരനിമിത്വ അജാദേശക സ്ഥാനികസ്യാദ്, ഇത് സ്ഥാനികത്വം ഇരിക്കുന്ന സൂത്രമാണ്. പരനിമിത്തമായ അജാദേശം സ്ഥാനികത്താകുന്നു. അജാദേശം എന്ന് പറഞ്ഞാൽ അച്ഛന്റെ സ്ഥാനത്ത് വരുന്ന ആദേശം. പരനിമിത്തം എന്ന് വെച്ചാൽ പരം നിമിത്തമായി അച്ഛന്റെ സ്ഥാനത്ത് വരുന്ന ആദേശം സ്ഥാനികസ്യാദ്, അതിന് സ്ഥാനികത്വം ഇരിക്കുകയാണ്. ഇവിടെ ആ ബദ്ധ എന്നിരിക്കുന്നു. അതോടൊപ്പം ഒന്ന് പരത്തിലുള്ള നിമിത്തത്തെ ആശ്രയിച്ചാണ്. പരനിമിത്തം എന്താണ്? ആർദ്രധാതു. ആർദ്രധാതുകത്തെ നിമിത്തമാക്കി വധയിലെ ആകാരത്തിന് ലോകം വന്നു. അതാണ് പരനിമിത്തമായ അജാദേശം. ഇവിടുത്തെ ആദേശം എന്താണ്? ലോപം. അച്ഛന്റെ സ്ഥാനത്ത് വരുന്ന ആദേശം എന്ന് പറയുന്ന ലോപം. അതോടൊപ്പം പ്രകാരം വരുന്ന ആദേശം ലോപമാണ്. അത് വരുന്നത് അന്തിമ ആകാരത്തിന്. അപ്പോൾ പരനിമിത്തമായ അജാദേശമായി എന്ത്? അലോപം. ലോപം അച്ചേതായി അന്ത്യകാരം, വധയിലെ അന്ത്യകാരം. അപ്പൊ പരനിമിത്തമായി വരുന്ന ആ അകാര ലോപത്തിന് സ്ഥാനികത്വം വരുന്നു എന്ന് പറഞ്ഞാൽ എന്താവും? സ്ഥാനികത്വം വന്നാൽ എന്താവും? അവസാന അകാരം ഇരിക്കും, ലോപം കാണത്തില്ല. അകാരത്തിന്റെ സ്ഥാനത്ത് ആദേശമായി വന്ന ലോപം സ്ഥാനികത്വത്തെ പ്രാപിച്ചാൽ അവസാന ലോപമായിരിക്കത്തില്ല, ആയിരിക്കും. സ്ഥാനിഭൂതാത് അതഃ പൂർവസ്യ ദുഷ്ടത്വേന വിധോ ദുഷ്ടസ്യ വിധോ കർത്തവ്യം. അത് എല്ലായിടത്തും വരത്തില്ല. പൂർവത്തിന് വരുന്ന ഒരു വിധിയെ സംബന്ധിച്ച്, പൂർവത്തിനൊരു വിധി വരുമ്പോഴാണ് ഈ സ്ഥാനത്വം വരുന്നത്. ഇവിടെ പൂർവം എന്ന് പറയുന്ന ഏതാണ്? വധയിലെ വകാര പ്രവൃത്തി അകാരം. അതിന് വരുന്ന വിധി ഏതാണ്? അതോഹലാദു ലഘുഹു വൃദ്ധി. അപ്പൊ പൂർവത്തിന് ഒരു വിധി പ്രാപ്തമാകുമ്പോ പരത്തില് സാന്നിധ്യം വരുമെന്നാണ് പറയുന്നത്. പൂർവം എന്ന് പറഞ്ഞാൽ ഏതിന് പൂർവം എന്നുള്ള ചോദ്യം വരും. പറയുന്നു സ്ഥാനിഭൂത അജ പൂർവത്വേന ദൃഷ്ടസ്യ വിധോ. സ്ഥാനിയായിരിക്കുന്ന അജ് എന്ന് വെച്ചാൽ ലോകത്തിന് സ്ഥാനിയായ അജ് ഏതാണ്? അതിന്റെ പൂർവത്തിന് വരുന്ന ഒരു വിധി എന്ന് പറയുമ്പോൾ അതിന്റെ പൂർവത്തിന് ഇവിടെ വരുന്ന വിധി ഏതാണ്? വൃദ്ധി. അതോഹലാദ ലഘുപ്രകാരം ഉപതയ്ക്ക് വരുന്ന വൃദ്ധി. അലാദ ലഘുപ്രകാരസ്യ വൃദ്ധിർവാ ഇടാദോ. ഹലാദിയാണ് ലഘുരകാരസ്യ ലഘു അകാരമാണ്. വൃദ്ധിർവാ വൃദ്ധി വരും. ഇടാദിശിച്ച് വരമിരിക്കുമ്പോൾ എന്നാ പറഞ്ഞിരിക്കുന്നു. അപ്പോ പരനിമിത്തമായ അച്ഛന്റെ സ്ഥാനത്ത് വരുന്ന ആദേശമായി അത് സ്ഥാനിത്വത്തെ പ്രാപിക്കുന്നു. സ്ഥാനിഭൂതാത് അച്ഛ സ്ഥാനിയായ അച്ഛേതായി പതയിലെ അന്തിമാകാരം. തസ്യ പൂർവത്വേന ദൃഷ്ടസ്യ പൂർവത്തിൽ കാണപ്പെടുന്നതിന്റെ വിധി. പൂർവത്തിൽ കാണപ്പെടുന്ന ഏതാണ്? അതിന് വരുന്ന വിധി എന്താണ്? ആ വൃദ്ധി പ്രാപ്തമാകുമ്പോൾ പരസാന്നിധ്യത്തെ പ്രാപിച്ചു. പരസാന്നിധ്യത്തെ പ്രാപിച്ചു കഴിഞ്ഞാൽ ഇവിടെ വാധു അല്ല വധയാണ്. വധയായി കഴിഞ്ഞാൽ ഇനി അകാരത്തിന് വൃദ്ധി വരത്തില്ല. എന്തുകൊണ്ട്? ഉപദ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. ആ ഇടാദിശിച്ച് വരത്തില്ല. ഇടാദിശിച്ചെന്ന് പറയുന്നത് വരത്തില്ല. പരത്തിൽ എന്തുകൂടെ വന്നു? ആ വന്നു. ആ പരത്തിൽ വന്നു. അപ്പോ ഇടാദിശിച്ച് പരത്തിലില്ല. ഇനി സ്ഥാനത്വം വന്നില്ലെന്നിരിക്കട്ടെ, അകാരം ലോപിച്ചുപോയി. വാധു എന്നിരിക്കുന്നു. അവിടെ ഇടാദിശിച്ച് പരത്തിലുണ്ടോ? അങ്ങനെ ഇരുന്ന അകാരത്തിന്റെ വാധു എന്നിരിക്കുന്നു. സാന്നിധ്യം വരുന്ന ഇടാദിശിച്ച് പരത്തിലുണ്ടോ? ഉണ്ടോ? അകാരത്തിന്റെ പരത്തിൽ ഇടാദിശിച്ച് പരത്തിൽ പിന്നെ അതിന്റെ പരത്തിലല്ലേ വേണ്ടത്? പിന്നെ എന്തിന്റെ പരത്തില? ഉപദാന്ന് ഇവിടെ പറഞ്ഞു. ഉപദാന്ന് ഇവിടെ പറഞ്ഞു. പറഞ്ഞിട്ടുണ്ടോ? പിന്നെന്താ? അങ്ങനെ ആ ഏനെല്ലാം വ്യവധാനം തേനവിധേ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അകാരത്തിന്റെ വ്യവധാനം വന്നാൽ സഹിക്കാം, പക്ഷെ അകാരം കൂടെ വന്നു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ സ്ഥാനികത്വേന ഇവിടെ അകാരത്തിന്റെ പരത്തിൽ വകാരവും അതിന്റെ പരത്തിൽ അകാരവും വന്നു. അപ്പോ പരത്തിൽ വധകാരം ധ ആ വാ അകാരം, അതിന്റെ പേരിൽ ധകാരം, അതിന്റെ പേരത്തിൽ അകാരം വന്നു വധ. അങ്ങനെ വരുമ്പോൾ ഇടാദേശിച്ച് പരത്തില്ല, വൃദ്ധി വരില്ല, സ്ഥാനത്വം വന്നതുകൊണ്ട്. സ്ഥാനത്വം വന്നില്ലെങ്കിൽ ആ വാ അകാരത്തിന്റെ പേരത്തിൽ ധകാരമുണ്ട്, അത് ഒഴിവാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതിന്റെ പേരത്തിൽ ഇടാദേശിച്ചുകൊണ്ട് വൃദ്ധി വരാം. പക്ഷെ സ്ഥാനത്വം വന്നപ്പോൾ അകാരത്തിന്റെ പേരിൽ ധകാരം, ധകാരത്തിന്റെ പേരിൽ അകാരം, അതിന്റെ പേരത്തിൽ ഇടാതി സിച്ചുണ്ട് വൃദ്ധി വരുന്നില്ല. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അജപ്പരസ്മിൻ പുരോഹിതോ പരനിമിത്തോ അജാദേശ. ഇവിടുത്തെ പരനിമിത്തം ഏതാണ്? പരത്തിലുള്ള നിമിത്തം. പരത്തിലുള്ള നിമിത്തം ഏതാണ്? ആർദ്രത. പരനിമിത്തം എന്ന് വെച്ചാൽ പരം നിമിത്തോ യസ്യ എന്നാണ്. പരം നിമിത്തമായിട്ടുള്ള ഏതോ അതേതാണ്? പരം നിമിത്തമായിട്ടുള്ള ഏതാണ്? ലോപം. അച്ഛാദേശ അർദ്ധധാതു നിമിത്തമായി വരുന്നത് ആണ് എന്ത്? ലോകം. പക്ഷെ പരനിമിത്തം, പരത്തിലെ നിമിത്തം ഏതാണ്? പ്രത്യേകിച്ചെടുത്ത് പരത്തിലുള്ള നിമിത്തം. പക്ഷെ പരം നിമിത്തമായിരിക്കുന്ന ഏതിനാണ്? ലോകം. അതാണ് അജാദേശം. അജാദേശം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അജാദേശം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അച്ഛന്റെ സ്ഥാനത്ത് വരുന്ന ആദേശം. ഇവിടുത്തെ അച്ഛ ഏതാണ്? അന്തിമാകാരം. അതിന്റെ സ്ഥാനത്ത് വരുന്ന ആദേശം എന്താണ്? അത് സ്ഥാനിത്വത്തെ പ്രാപിക്കുന്നു. എന്നുവെച്ചാൽ അവിടെ ആധാരമാകും. എപ്പോ സ്ഥാനിഭൂതാത് അജഹ പൂർവത്വേന ദുഷ്ടസ്യ വിധോ. സ്ഥാനിഭൂതമായ അച്ഛേത് ആകാരം. സ്ഥാനിഭൂതാത് അജ പൂർവത്വേന ദുഷ്ട ഏതാണ്? ദിഷ്ടം. അതിന് വരുന്ന വിധി എന്ന് പറയുന്നത് എന്താണ്? വൃദ്ധി. അത് പ്രാപ്തമാകുമ്പോൾ ഇവിടെ സാന്നിധ്യമാവും. സാന്നിധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് പ്രവർത്തിക്കാൻ കഴിയത്തില്ല. ലഘു സംയോജിക്കുന്ന സൂത്രമാണ്. പറയുന്നത് അതോ ഹലാതെ ഇതി പ്രഥു പ്രാപ്തായ അജപ്പരസ്മിൻ പൂർവിധ പരനിമിത്ത അജാദേശ സ്ഥാനിപത് സ്യാദ്. ഇതിനകത്ത് ഈ സ്യാദ് വരുന്ന പലയിടത്തും വിട്ടു കളഞ്ഞിട്ടുണ്ട്. അത് ശരിയല്ല, അത് വേണ്ടതാണ്. ഇന്നലെ ക്രിയ പൂർത്തിയാകത്തുള്ളൂ. പല ഭാഗങ്ങളും അത് വിട്ടിട്ടുണ്ട്. സ്ഥാനിഭൂത അജ പൂർവത്വേന ദുഷ്ടസ്വിധു കർത്തവ്യ ഇത്യ അല്ലോപസ്യ സ്ഥാനികത്വ. അല്ലോപ സ്ഥാനികത്വമാകുന്നുണ്ട് നവർധി അവധീ അഭിനിഷ്യത്. അടുത്ത യു മിശ്രണ അമിശ്രണയോഹോ. മിശ്രണം കൂട്ടിച്ചേർക്കുക. അമിശ്രണം എന്ന് പറഞ്ഞാൽ ഒരു വിപരീതം. തർക്കത്തിൽ അയുദ്ധസിദ്ധി അയുദ്ധം യുദ്ധം അവിടേക്ക് ഇതാ ഉപയോഗിച്ചിരിക്കുന്നു. യുദ്ധാന്തമാണ്. യു ഉകാരാന്തമാണ്. പരത്തില് തിപ്പ് ശപ്പ് അതിപ്രവൃത്തി ശപ്പ് ലുക്ക് യു തീ. അടുത്ത സൂത്രം ഉതോ വൃദ്ധിർ ലുക്കി ഹലി ലുക് വിഷയ ഉതോ വൃദ്ധി പിതി ഹലാതു സർവധാതുകേ നത്തു അഭ്യസ്തസ്യ. അഭ്യസ്തസ്യ എന്ന് പറയുന്ന തൽക്കാലം പെടുക. അഭ്യാസമല്ല ഇവിടെ പറയുന്നത്, അഭ്യസ്തമാണ്. അഭ്യസ്തം എന്ന് പറഞ്ഞാൽ സൂത്രം ഇരിക്കുന്നു. അഭ്യാസം എന്ന് പറയുന്ന ഏത് സൂത്രം ഇരിക്കുന്നു? പൂർവ്വാഭ്യാസം. രണ്ടും രണ്ടാണ്. ശാസ്ത്രദ്വിത്വ പ്രകടനയുദ്ധവിധേ ഉഭയ അഭ്യസ്ത സംയോസ്ഥ. രണ്ടിനും അഭ്യസ്ത സംജ്ഞ വരുന്നു. ആണ് ഉഭയ അഭ്യസ്തം പറയുന്നത്. അഭ്യാസം എന്ന് പറയുമ്പോൾ പൂർവത്തിൽ, ഇവിടെ ഇപ്പോൾ അഭ്യസ്തത്തിൻ്റെ ആവശ്യമില്ല. ജ്യോത്യ ഇത് വരുന്നല്ലോ. യങ് ലുക്കിലൊക്കെ ആവശ്യം വരും. ഇവിടെ ഇപ്പോൾ ആവശ്യമില്ല. ലുക് വിഷയ ഉദോവൃദ്ധി പിതി ഹലാതു സർവധാതുകേ. ലുക്ക് വിഷയേ, ലുക്ക് വരുന്നിടത്ത് ഉദോവൃദ്ധി ഉത്ത് ഉകാരത്തിന് വൃദ്ധി വരും. പിതി ഹലാദൗ സർവധാതുകേ. നിമിത്തം ഒന്ന് പിത്തായിരിക്കണം, ഹലാദിയായിരിക്കണം, സർവധാതുമായിരിക്കണം. ലഘുവിഷയേ ഉതോ വൃദ്ധിർ പിതി ഹലാദു സർവധാതു. ലഘുവിഷയത്തിൽ ഉത്തിന് വൃദ്ധി വരുന്നു. പിത്തി ഹലാദി ഔത്ത് യൂല ഊന് വൃദ്ധി വന്നാൽ എന്തുവരും? ഔ യൗതി യൂത്തസ് സപ്പു ലുക്കോന്ന് യൂത്തസ് ഉദോ വൃദ്ധിർ ലുക്ക് ഹലി വരുമോ? എന്തുകൊണ്ടോ ഹലാദിയില്ലേ? പിത്തല്ല. പിന്നെന്താണ് സൂത്രം? അതുകൊണ്ട് യൂത്തസ് യുത്തഹ യു ജി ശപ്പ് ലുക്ക് ജോ അന്ത യു അന്തി. യു അന്തി എന്നിരിക്കുമ്പോ സൂത്രം വരുന്നു അജിഷ്ണു ധാതുവാം യോർ വരുന്നു. യു അന്തി യു അന്തി വന്തി യു അന്തി ഉവങ് വന്നു കഴിഞ്ഞാൽ എന്തുവരും? യു അന്തി വന്തി യു സിപ്പ് സി പിത്തായണ്ട് എന്തുവരുന്നു? ഉദോ വൃദ്ധർ ലുഗിഹലി. യൗ സകാരത്തിന് എന്തുവരും? എങ്ങനെ ഇവിടെ ഏതായിരുന്നു? ഔ യൗഷി യുധ യുധ രണ്ടിടത്തും എന്തുവരുന്നു? എന്തുവരുന്നു രണ്ടിടത്തും എന്തുവരുന്നു? ശപ്പന ലുക്ക് വരുന്നു. യുദ്ധ യുധ യു അമ്മിപ്പ് എന്തുവരും? വെറുതെ ഒന്ന് യൗ മി യൗമി യു വസ് യു മസ് ഇവിടെ വൃദ്ധി വരുന്നില്ല. എന്തുകൊണ്ട്? ഋത്വിസ്രോ യുവഹ യുമഹ. എങ്ങനെ വരും? യൗതി യുതഹ യുവന്തി യൗഷി യുധഹ യുധ യൗമി യു നല്ല ദിത്വം യു യു നല്ല എന്തുവരുന്നു? അച്ചോഞ്ഞെടുത്തി അജന്താംഗത്തിന് വൃദ്ധി ഒന്ന് ഊ നവ്വൊന്ന് യു യൗ ആന്നിരിക്കുമ്പോ എന്തുവരുന്നു? യു യാ ആവാദേശം യു യാവ പരത്തിൽ നല്ലിലായിരുന്നത് യു നിരുന്നു യുവിന് വൃദ്ധി ഒന്ന് ഔ ആത ഔണല. എന്തുകൊണ്ട് വരാത്തത്? എന്താ അവിടെ പറഞ്ഞത്? വൃത്തി ആ ഇവിടെ അത് വരുന്നില്ല. അപ്പൊ എന്ത് വരുന്നു? യു യാവ യു യു അതുസ് എന്നിരിക്കുമ്പോ യു യു അതുസ് എന്താ വരുന്നു? അധ്യസ്സിന് ഓങ്ങ് വരുന്നു, വൃദ്ധി വരുന്നില്ല. എന്തുകൊണ്ട്? വിത്ത് യു യു വാത്തുഹു യു യു ഉസ് ഓങ്ങുന്നു യു യു ഉഹു യു യു പരത്തിൽ അവിടെ നോക്കണം. ഇത് സേട്ടു അനട്ടോന്ന് പോതിൽ ദന്തൈർ യൗ തിരിഷ്ണു സിങ് ഷ്ണു നൊട്ടു ഷുടിങ് യൗതി എന്ന് പറഞ്ഞു. ഇത് സേട്ടാണ്, ഇതൊഴികെയുള്ളതാണ് അനട്ട്. അപ്പൊ ഇത് സേട്ട് യു യു ഇട്ട് ധല്ലം തിരിക്കും. വേസൂത്രം വരുന്നു അജുശനിദാദ്രുവം വരൂ. പിന്നെ ഇത് വരുന്നു ഗുണം സൂത്രം സർവധാതാർത്ഥ ഗുണം എന്ന അവാദേശം വന്നിട്ട് യു യവിധ ഉവങ് വരെയാണെങ്കിൽ യു യു വാന്ന് വരും. ഗുണം വരെയാണെങ്കിൽ യു യാവാ എന്ന വ്യത്യാസം. ഉവങ് വന്നു കഴിഞ്ഞാൽ യു യു വ, ഗുണം വന്നു കഴിഞ്ഞാൽ അവാദേശം വന്ന് യു യവിധ യു യു വധുഹു. അവിടെ എന്തു വന്നു? പൊങ്ങുവന്നു യു യുവ. പുത്തുഭിഷേകമല്ല, നിത്വപക്ഷത്തിൽ എന്തു വരുന്നു? വൃദ്ധി വന്നിട്ട് യുവ യു യാവ. നിത്വം വരാത്ത പക്ഷത്തിൽ സൂത്രം സർവധാതു ഗുണം വന്നിട്ട് യു യവ. ഗുണം വന്ന അവാദേശം വന്ന് യുവ യു യു എട്ട് വാ യു യു എട്ട് മാ എന്ന് വരുന്നു. യു യു യു യു എന്താ വരുന്നത്? യു യു വിവ യു യു വിമ വരുന്നു. എങ്ങനെയാ രൂപങ്ങൾ? ഉപദേശേ അതെ തന്നെ. എന്താണ് എന്റെ വൃത്തി? വൃത്തി വൃത്തി അറിയണം. ഉപദേശേ ഏജന്തസ്യ ധാതുവരാത്വം എന്നത് ശരി. ഇവിടെ ഉപദേശത്തിൽ ഏജന്തമാണോ? ആണോ? യു ധാതു എന്ന് പറയുന്നു ഉപദേശത്തിൽ ഏജന്തമാണോ? ആണോ? അപ്പൊ എന്തുകൊണ്ടാ വരാത്ത? ഉപദേശത്തിൽ പിന്നെ എന്തെന്താണോ? ഉപകാരം യു എട്ട് ത ഗുണ അവാദേശം യവിത യു എട്ട് സ്യാതി ഗുണം അവാദേശം യവിഷ്യതി യവിഷ്യതഃ യവിഷ്യന്തി യവിഷ്യസി യവിഷ്യതഃ യവിഷ്യത യവിഷ്യാമി യവിഷ്യാവഹ യവിഷ്യന്തി യു തി ഉദോ വിടുതൽ ലുഗിഹലി ഏരു യൗതു യൗതു യു തു തുഹ്യോ താതങ് ആശിഷി യു താതു. ഇവിടെയാണ് പ്രശ്നം. ഇവിടെ തിപ്പെന്ന് പറയുന്ന പിത്താണ്, താതങ്ങെന്ന് പറയുന്നത് ഞിത്താണ്. അപ്പൊ ഇവിടെ ഇതിനെ പിത്തായി കണക്കാക്കും അതോ ഞിത്തായി കണക്കാക്കും? ഞാൻ പറയുന്നു പിത്തെന്ന്. ഇപ്പൊ ഭാഷകാരൻ പറയുന്നു ഇച്ച പിന്ന പിച്ചങ്ങിന്ന, അതിന്റെ താഴെ കൊടുത്തിട്ടുണ്ട്, അവിടെയല്ല കുറച്ച് കഴിഞ്ഞാണ്. ഞിത്ത് ച പിത്ത് ന, അതുപോലെ പിത്ത് ച ഞിത്ത് ന, പിച്ച പിത്ത് ച എന്ത് സന്ധി വന്നു, ഞിത്ത് ന എന്ത് സന്ധി വന്നു, എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് പിത്തുമാണ് ഞിത്തുമാണ്, പക്ഷേ താതങ്ങെന്ന് വിശേഷം വിധിച്ചിട്ടുള്ളതുകൊണ്ട് ഔപദേശികമായി എന്നുവെച്ചാൽ നേരിട്ട് വിധിച്ചതനുസരിച്ച് എന്താണ് ഞിത്താണ്, അങ്ങനെയുള്ളത് മറ്റേതെങ്കിലും തരത്തിൽ പിത്ത് ആകത്തില്ല. സാക്ഷാത് ഞിത്ത് പിത്താകത്തില്ല, സാക്ഷാത് പിത്ത് ഒരിക്കലും ഞിത്തും ആകില്ല. അതുകൊണ്ട് ഇവിടെ സാക്ഷാത് ഞിത്താണേത് താതങ്ങൾ, അതുകൊണ്ട് പിത്തല്ല. പിത്തല്ലാത്തതുകൊണ്ട് എന്ത് വരുന്നില്ല, ഉദോവൃതർ ലുഗിഹലി വരുന്നില്ല, അതുകൊണ്ട് യുതാത്. ഇങ്ങനെ ഇവിടെ പരത്തിലിരിക്കുന്ന ഏതാണ് തിപ്പാണോ, അതല്ല അങ്ങനെ സാക്ഷാത് വിരിച്ചത്. ഇപ്പൊ തിപ്പുക്കും ഒരിക്കലും ഞിത്തും വരാൻ സാധ്യതയില്ല, ഒരിക്കലും ഒന്നും പറയരുത്. ഇവിടുത്തെ കാര്യം പറയാം, വ്യാകരണത്തിൽ അങ്ങനെ ഒരിക്കലും ഒന്നും ഒരു കാര്യത്തിനും പറയാൻ, ഇനി വേറെ എന്തെങ്കിലും നിയമം ഉണ്ടെങ്കിലോ. തൽക്കാലത്തെ കാര്യം പറയുക, എന്നേക്കുമായി ഒരു കാര്യം പറയുക. അങ്ങനെ പറഞ്ഞിട്ട് നാളെ എന്നെ പിടിച്ചു നിർത്തിയിട്ട് കണ്ടങ്ങനെ പോലെ ഇപ്പൊ ഇങ്ങനെ ആയില്ലേ എന്നൊന്ന് ചോദിക്കും. ഇപ്പോഴത്തെ കാര്യം അന്നന്ന് കണ്ടതിനെ വാഴ്ത്തുന്നു മാമുലി, ഇത്രയേ ഉള്ളൂ. ഇവിടെ ഇപ്പൊ എന്താണ് സാക്ഷാത് താതങ്ങിത്താണ്, അത് പിത്താകരുത്, ഇത്രയേ ഉള്ളൂ. അതുകൊണ്ടെന്ത് വരുന്നു, യുതാ യൂതം യുതം യോ, അവിടെ എന്ത് വരുന്നു, ജി ജോ അന്ത ഏരു യു അന്തു എന്ത് വരുന്നു, അജുഷ്ണുധാതുരിയാം സി സെർഹിച്ച ഹി, അടുത്ത കൂടെ ഏതാ വരേണ്ടത്, അത് വരൂ. അതുകൊണ്ട് എന്ത് വരും, യു ഹി, വേറെ ഒന്നും വരാൻ, യു ഹി യു താത യുതാത് യൂതം യുതം യു യു നീ യു നീ എന്നിരിക്കുമ്പം സപ്പ് ലുക്കുന്നേത് വരും, സപ്പ് ലുക്കുന്നേത് വരും, ഏ യു നീ ആടുത്തമ സെപ്പിച്ച പിത്തായി, ആടുത്തമസ്യ പിച്ച പിത്ത യു അനി എന്നിരിക്കുന്നിടത്ത് എന്തോരം, എന്തുവരുന്നു യു അനി എന്നിരിക്കുമ്പോ എന്ത് വരുന്നു, ഏ സർവധാതാർത്ഥ ഗുണം വന്ന് അവാദേശം വന്ന് എന്തുവരുന്നു, യവാനി എന്താ അബദ്ധം വന്നോ, മാറ്റമുണ്ടോ, പിന്നെ ഉദോവൃത്തി വരാമല്ലോ, ആ ഉദോവൃത്തിർ ലുക്കി ഹലി, ഇവിടെ ഹല്ലുണ്ടോ, കല്ലില്ല, അതുകൊണ്ട് എന്ത് വരുന്നു? ഗുണാവാദി സംബന്ധിച്ച് യവാനി യു വസ് മസ് യു ആ വ യു ആ വന്നു വരുന്നു ആടുത്തമസ്യ പിച്ച എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. ഇവിടെ പിച്ച എന്ന് പറഞ്ഞില്ലെങ്കിൽ എന്ത് സംഭവിച്ചനെ? എന്തായനെ? ഇത്തായിപ്പോയനെ. എങ്ങനെ? ആ പിത്ത് ആട്ടൽ പിത്തുണ്ടോ? ഇല്ല. ഇത്തായന് പക്ഷെ അതിനെ ഉണ്ടാക്കി പിത്തായി. പിത്തായോണ്ട് ഉദ്യോഗസ്ഥരിൽ ഊകി വരാമെന്നുള്ളതാണ്, പക്ഷെ വരുന്നില്ല. എന്തുകൊണ്ട്? ഫലാതി. അപ്പൊ പിന്നെ എന്തുവരും? അപ്പൊ എന്തുവരുന്നു? യവാവ യവാമ. ഇവിടെ ആട് പിത്തായോണ്ട് ഇവിടെ ഗുണം വരുന്നു. അപ്പൊ എങ്ങനെ രൂപങ്ങളായി? യൗതി അവിടെ നോക്കുക. യൗഹി വരുമോ യുഹി വരുമോ? യൂഹി എന്നിരിക്കുന്നു. എന്തുകൊണ്ട്? ശരി, ഹി അപിച്ച, അതിനാണ് ഹി അപിത്താക്കിയത്. ഹി അപിത്താക്കി എന്തിന്? ഉണ്ടെങ്കിൽ ഇവിടെ എന്തുവരും? ഓരോന്നിൻ്റെയൊക്കെ ഉപയോഗങ്ങൾ വരുന്നത് അതായത് സന്ദർഭത്തിൽ മനസ്സിലാകും. ശരി, അപിച്ച എന്ന് പറഞ്ഞുകൊണ്ട് ഇത് അപിത്തായി. അപിത്തായ കൊണ്ട് എന്ത് വരുന്നു? ഉദോപെടുത്തൊരു ലുകി ഹലി വരുന്നില്ല. ഹല്ലുണ്ട്, ലുക്കിന് പിന്നെ ലുക്ക് വന്നു, പുറത്ത് ലുത്താണ്, എല്ലാം ഒത്തു വന്നു. പക്ഷെ ഒന്ന് മാത്രം പോയി. എന്താണ്? പിത്തിനെ അപിത്താക്കി പാണിനി എന്ന്. അപ്പോൾ പാണിനിയുടെ ഉദ്ദേശം എന്താണ്? യുഹി എന്ന് പറഞ്ഞാൽ യൗഹി എന്ന് വരാൻ ആണ്. യുഹി യുതാത് യുതം യുത യവാനി യവാവ യവാം. അടുത്ത് ലങ്ങില ആ യു ശപ്പ് ടിപ്പ് അതിപ്രവൃത്തി ശപഹ ലുക്ക് ഇത് സ്ഥികാർലോകം ആ യു ത് ഉദോപൃതർ ലുക്കിഹലി ആ യൗ ത് യൗ ത് ആ യു താം എന്തുവരുന്നു? അയു താം ആയു ജി ജോന്ത പിന്നെ ഇത് സ്വീകാരലോ പിന്നെ സംയോഗാന്ത സ്വലോഭ ആയു അൻ അജിസ്വന ദാതപൂർവാം അയുവൻ അയൗത് അയുതാം അയുവൻ ആ യു സി ഇത് സ്വീകാരലോ എന്തുവരുന്നു? ഉദോപെടുത്തർ ലുകി അയൗ സ് എന്തുവരുന്നു? അയോ അയോ വിസർഗം അയോ ആയു തം ആയു ത പ്രത്യേകിച്ചൊന്നും വരുന്നില്ല. ആയു മിപ്പിന്റെ സ്ഥാനത്ത് എന്തുവരുന്നു? അപ്പൊ എന്തുവരുന്നു? ആയു അമ്മന്നിരിക്കുമ്പോ എന്തുവരുന്നു? സർവധാതാർദാർദയോ ഗുണം അമ്പാദേശം അയവം ആയുമ ആയുവ ആയുമ അവിടേക്ക് എന്തുവരുന്നു? നിത്യങ്കില് സകാരലോ വെച്ച് പിന്നെ അടുത്ത് ആയു മായുവ എന്തുവരുന്നു? സർവധാർദാർദ ഗുണം വരുമോ? എന്തുകൊണ്ട് വരുന്നില്ല? ഇത്ത് പിന്നെ എന്തുവരും? ഉവങ് വരുമോ? എന്തുകൊണ്ട്? അച്ഛല്ല. അപ്പൊ എന്തുവരും? അയുവ. എങ്ങനെയായി രൂപം? അയൗത് അയുതാം അയുവൻ അയോ അയുതം അയുത അയവം ആ യുവ ആ യുമ വിധിലിംഗി വരുന്നു. എന്തുവരുന്നു? എങ്ങനെ വരുന്നു? വിധിലിംഗില് ഇവിടെ യു യാത് യു യാത് എന്ന് പറയുന്നു. യാ എങ്ങനെ വന്നു? യാസ് പരസ്പരേ ശുദ്ധാത്തോ പരത്തിലെന്തിരിക്കുന്നു? തീ. തീ എന്ന് പറയുന്നത് പിത്താണ്. ഇവിടെ ഉദോ വൃദ്ധ ലുഗിഹനി വരാമോ? യു യാത് ഇവിടെ യാ തീ തീ പിത്ത് തന്നെയാണ്. അപ്പോ വൃദ്ധി വരാം. വൃദ്ധി വരാം. യാസുട്ടെന്ന് പറയുന്നത് എന്തായി? ഞിത്താണ്. എങ്ങനെ യാസുട്ട് ഞിത്താവും? യാസുട്ട് പരസ്യപദേശു ഉദാത്തോ ഞിച്ച എന്ന് പറഞ്ഞു. അപ്പൊ യാസുട്ട് ഞിത്താണ്. അത്രയും കഷ്ടപ്പെട്ട് യാസുട്ടിനെ ഞിത്താക്കി എന്നതിന് കാരണം യാസുട്ടില് ടിത്താണ്. പക്ഷെ പണ്ണി പ്രത്യേകം പറഞ്ഞു യാസുഡ് പരസ്മീപദേശു ഉദാത്തോ ഞിച്ചയാക്കി, അതിനെ ഞിത്താക്കി, മനഃപൂർവ്വം ഞിത്താക്കി. എന്തിനു വേണ്ടി? ഞിച്ച പിന്ന ഇച്ചങ്ങിന്ന, അതിനുവേണ്ടി ചെയ്ത പണിയാണ്. അതുകൊണ്ട് ഭരത്തിൽ എന്ത് പറഞ്ഞു? തിപ്പ് പിത്താണെങ്കിലും യാസുട്ടിനെ ഞിത്താക്കിയുകൊണ്ട് യുവിന്റെ ഭരത്തിൽ എന്തിരിക്കുന്നു? ഞിത്ത്. ബാക്കിയെല്ലാം ഒത്തു വന്നു. എന്താണോ ലുക്കിന് ലുക്ക് വന്നു, ഫലാദിയുണ്ട്, സർവധാതുവാണ്, എല്ലാം ഉണ്ട്. പക്ഷെ വൃദ്ധി വരത്തില്ല. എന്തുകൊണ്ട്? നിച്ച പിന്ന പിച്ചങ്ങിന്ന. അതുകൊണ്ട് യു യാത് സകാരിൽ ഉപയോഗിക്കുന്ന എങ്ങനെ? നിങ്ങൾ യു യാത് പരത്തിൽ എന്തുവരുന്നു? ഉസ് യാസിലെ സകാരം ലഭിച്ചു. യു യാ ഉസ് എന്തുവരുന്നു? ഉസ് ശപഥം പരിരൂപം വന്നിട്ട് യു യുഹു യു യാ ിച്ചു സകാരം ലഭിച്ചു. സകാരത്തിന്റെ ശ്രമം എന്ന യുയാതം യുയാത യുയാ അമ്മെന്നുള്ളടത്ത് എന്ത് വരും? യുയാ സുസകാരല്ലോ യുയാമിപൂർവ യുയാം യുയാവ യുയാമ അടുത്തെന്ത് വരുന്നു? യു യാസ് തീ ഇത് സ്വീകാരം ലോപിച്ചു സകാരം നിങ്ങനെ ലോപിക്കും. യു യാ തോന്നിരിക്കുന്നിടത്ത് സൂത്രം വരുന്നു അഗർ സർവധാതിയോർ ദീർഘ യു യാ യു യാത് യു യാസ്ഥാം അവിടെ സകാരം ലോപിക്കുന്നില്ല. എന്തുകൊണ്ട്? സർവധാതു സ്ഥലവും അനന്തസ്യ സർവധാതത്തിൽ ലോപിക്കും. ഇത് ആർദ്ധാതുമാണ്. സൂത്രം ഏത്? ലിംഗാശിഷ് യൂയാദ് യൂയാസ്ഥാം യുവാസു യുവാസു യൂയാഹ യൂയാസ്ഥം യൂയാസ്ഥ യൂയാസ്ഥം യുവാസ്വ യുവാസ്മ. അടുത്തെന്ത് വരുന്നു? യു അട്ട് യു പരത്തിൽ സ്വിച്ച് സ്വിച്ചിന് ഇട്ട് വന്നു തീ ഇതച്ച ഇകാരം ലോപിച്ചു അപൃക്ത ഇട്ട് വന്നു ഇടകീട്ടി സ്വിച്ച് ലോപിച്ചു സവർണദീർഘം വന്നു ആ യു ഈ എന്നിരിക്കുന്നിടത്ത് എന്ത് വരുന്നു? ശുചിവൃദ്ധി പരസ്യേഷു വൃദ്ധി വന്നു ഓവിന് വൃദ്ധി വന്നു ആവാദേശം വന്നപ്പോ എന്ത് ചെയ്തു? അയാവീത് അയാവീത് സ്ഥിതിവൃദ്ധി പരസ്മയോദേശം. അപ്പൊ എല്ലായിടത്തും എന്തോരും സ്ഥിതിവൃദ്ധി പരസ്മയോദേശം വന്നിട്ട് അയാവ് അടുത്ത് ഇട്ട് സിച്ച് താം അയാവിഷ്ഠാം അവിടെ സകാരം ലോപിക്കുന്നില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട് സകാരം ലോപിക്കുന്നില്ല? സകാരം എന്തുകൊണ്ട് ലോപിക്കുന്നില്ല? ഇടകീട്ടി പ്രവർത്തിക്കുന്നില്ല. സകാരം ലോപിക്കണമെങ്കിൽ എന്ത് വേണം? ഇടകീട്ടി വരണം. അത് പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് എന്ത് വരുന്നു? അയാവിഷ്ഠം ഇഷ്ടത്വം അയാവീഹി അയാ അയാവിഷു അയാവിഷം. അടുത്തെങ്ങനെ വരും? ആയു എട്ട് സ്യ ഗുണ അവാദിശ അയവിഷ്യത് അയവിഷ്യതാം അയവിഷ്യൻ അയവിഷ്യ അയവിഷ്യതം അയവിഷ്യം. അടുത്ത് വരുന്ന യാ പ്രാപണേ ആകാരാന്ത ധാതുവാണ് യാതി യാതി യാത യാത സിമ്പിളാണ്, വേറൊന്നും യാന്തി. അവിടെ എന്ത് വരുന്നു? യാന്തി എന്നുള്ളത് യാതി യാത യാന്തി യാ സി യാസി യാത യാധ യാ മീ യാമി യാവഹ യാവഹ ധാരാളം പ്രയോഗത്തിലുള്ള ധാതുവാണ്. നെട്ടിൽ വരുമ്പം യാ യാ ഔ അഭ്യാസത്തിലെ സൂത്രം വരുന്നു ഹർസ്വ യാ യാ ഔ എന്തു വരുന്നു? ആത ഔ നല എന്തു വരുന്നു? ഔ വരുന്നു. പിന്നെന്തു വരും? എന്തു വരുന്നു? യാ ആവുന്നിരിക്കുമ്പോ ആയുടെ പരത്തിൽ അവരുന്ന എന്തുവരും? വൃദ്ധി വന്നാ എന്തുവരും? യയൗ അധസ്സന്നിരിക്കുന്നിടത്ത് പഠിച്ച സൂത്രം വന്നേത് ആത്തോടെ പേടിച്ച് ആകാരം ലോപിച്ചു. അപ്പൊ എങ്ങനെ വരും? അങ്ങനെയാണ് യയൗ യയതുഹു ഉസ് ആത്തോലെ പേടിച്ച് വന്നിട്ട് യയുഹു യയോ യയതുഹു യയുഹു യാ ധാതു സേട്ടോ അനുട്ടോ അനുട്ടപ്പോ എന്തോരും അജന്തു അകാരമാൻവായത്താസ്യനിട്ട് ധലി ഇട്ടുവരും യയ ഇട്ട് അവിടെ എന്തുവരുന്നു ആത്മരൂപം ഇടിച്ച ഇട്ട് പരമിരുന്നാലും ആകാരം ലഭിച്ചു അപ്പൊ എന്തുവരും ഇട്ട് വരാത്ത പക്ഷം അവിടെ ആകാരം ലഭിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇട്ടില്ല ഏയധുഹു യയ രണ്ടിടത്തും എന്തുവരും ആത്മരൂപ ഈടിച്ച യയാവ എന്തുവരുന്നു ആദൌ നലഹ യയോ ആദൌ നല വരും ഇപ്പൊ എന്തുവരും യയൌ പിന്നെ അങ്ങനെ ആത്തോലോ പേടിച്ച അവിടെ ഉത്തമക്ഷേകവനത്തില് നല്ലിരുന്നപ്പോ എന്തോന്നു പിന്നെ നിത്യം വരാത്ത പക്ഷത്തില് അവിടെ എന്തു പറയുന്നു ആത ഔ നല നല്ലെന്നേ പറയുന്നു നല്ല വരത്തിലുണ്ട് അതുകൊണ്ട് എന്തുവരും ഔ വരും നിത്ത് പറയുന്നുണ്ടോ ബാക്കിയെല്ലാം സിമ്പിളാണ് യാത്ത യാത്ത യാത്താരോ യാഥാസ്ഥ യാഥാസ്ഥ യാസ്യതി യാസ്യത യാസ്യന്തി യാസ്യത യാസ്യാമി യാസ്യാവ യാതു യാതു യാതാത് യാതാം യാന്തു അന്തു സവണദീർഘം വരുന്നു വിശേഷമൊന്നുമില്ല യാഹി എന്ത് വരുന്നു യാഹി യാഹി യാതാത് യാതം യാത യാ നീ ആടുത്തമസ്യ പിച്ച പിന്നെ എന്തുവരും ആടുത്തമസ്യ പിച്ച വന്നു കഴിഞ്ഞാൽ ആടച്ചവരു എന്തുവരുന്നു അഗസവണ യാനി യാവ യാമ